അക്ഷരസമാമ്നായം കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയത്. ഇതിന് അക്ഷരസമാമ്നായം എന്നുള്ളത് ഇതിന്റെ പഴയ പേരാണ്. ഏന അക്ഷരസമാമ്നായം അധിഗമ്യ മഹേശ്വര കൃഷ്ണൻ വ്യാകരണം പ്രോക്തം തസ്മൈ പാണിനേയ നമ. പാണിനിയെ കുറിച്ചുള്ള ഒരു സ്തുതി. ഏന മഹേശ്വര അക്ഷരസമാമ്നായം അധിഗമ്യ ഭഗവാൻ പാണിനി മഹേശ്വരനിൽ നിന്നും അക്ഷരസമാമ്നായത്തെ പ്രാപിച്ചിട്ട് നേടിയിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് വ്യാകരണം കൃഷ്ണൻ പ്രോക്തം, വ്യാകരണത്തെ പൂർണ്ണമായി ഉപദേശിച്ചു എന്നുവെച്ചാൽ വ്യാകരണ ശാസ്ത്രം, ഈ 4000-ത്തോളം വരുന്ന സൂത്രങ്ങൾ, തസ്മൈ പാണിനിയെ നമ അങ്ങനെയുള്ള പാണിനിയെ നമസ്കരിക്കുന്നു എന്ന് പറയും. അവിടെ അതിന് ഇതിന് പറഞ്ഞിരിക്കുന്ന അക്ഷരസമാമ്നായ ഒന്നാണ്. അവിടെ പറയുന്നത് എന്താണ്? ഇത് ശിവനിൽ നിന്ന് കിട്ടിയെന്നാണ് പാണിനി. ഇവിടെ ഇതിലും ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നൃത്താവസാനി നടരാജരാജോ നനാദ ഡഖാം നവ പഞ്ചവാരം ഉദ്ധർത്തുകാമഹ സനകാദി സിദ്ധാൻ ഏത വിമർശേ ശിവസൂത്ര ജാലം. സനകാദി സിദ്ധാൻ ഉദ്ധർത്തുകാമഹ നടരാജരാജ സനകാദി സിദ്ധന്മാരെ ഉദ്ധരിക്കുന്നതിന് ഇച്ഛിക്കുന്നവനായ നടരാജരാജൻ ശിവൻ. സനകാദി സിദ്ധന്മാര് ശിവനെ തപസ് ചെയ്തു ഹിമാലയത്തിൽ. അപ്പോൾ അവർക്ക് ആത്മവിദ്യ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷനായി. വാക്കുകൊണ്ട് ഉപദേശിക്കുന്നതിന് പകരം നനാദ ഡക്കാം നവപഞ്ചവാരം നിർത്താവസാനി നൃത്താവസാനേ നവപഞ്ചവാരം ഡക്കാം നനാഥ എന്ന്. അവരുടെ തപസ്സിൽ സന്തുഷ്ടനായി നൃത്തം ചെയ്ത് അതിനൊടുവിൽ നവപഞ്ച 9 5 14 തവണ ഡക്കാം നനാഥ അടക്കെ മുഴക്കി എന്നാണ്. അപ്പോ ഈ കൂട്ടത്തിൽ പാണിനിയും ഇരുന്നിരിക്കണം. അങ്ങനൊരു കഥ പറയുന്നുണ്ട്. എന്താണ്? പാണിനി മന്ദബുദ്ധിയായിരുന്നു ഗുരുകുലത്തിൽ. അങ്ങനെ വ്യാകരണം പഠിക്കാൻ കഴിഞ്ഞില്ല, നിരാശനായി തപസ്സിന് പോയി. അവിടെയാണ് സനകാദി സിദ്ധന്മാരവിടെ തപസ് ചെയ്യുന്ന കണ്ടത്. അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു. വ്യാകരണ ജ്ഞാനത്തിന് വേണ്ടി ശിവന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴാണ് ശിവൻ പ്രത്യക്ഷപ്പെടുന്നത്. ഉടനെ ഇത് ഡക്ക ശബ്ദം പാണിനി കേട്ടതാണ്. ആ മുഴക്കമാണ് ഇത് അയ്യോൾ എന്ന് പറയുന്നത്. ഡക്കയുടെ മുഴക്കം പാണിനി കേട്ടതാണ്. സനകാദികൾ അങ്ങനെയല്ല, അവർ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അവർ തപസ് ചെയ്തത്. പക്ഷെ പാണിനിക്ക് അത് കേട്ടത് ഐവൺ അറലുക്ക് എന്നുള്ള കാരണം, ആര് എന്തിനുദ്ദേശിച്ചാണോ തപസ് ചെയ്യുന്നത് അവർക്കാ ഫലം അതാണ്. അപ്പൊ ശിവന്റെ ഡക്കാനാദത്തെ പാണിനിക്ക് 14 സൂത്രങ്ങളായി കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് കഥയാണ്. ഏത് ശിവസൂത്രജാലം വിമർശ, ഇതിന് ശിവസൂത്രജാലം ശിവസൂത്രങ്ങളിലെന്ന് അഹം വിമർശയെ ഞാൻ അറിയുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഒരു കഥ പറഞ്ഞിരിക്കുന്നു. വിമർശ എന്ന് വെച്ചാൽ ജാനാമി, അറിയുന്നു. അപ്പൊ ഇതെഴുതിയാൾ പറയുകയാണ്, ശിവസൂത്രജാലത്തെ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത് പാണിനി ആ ഡക്കയിൽ നിന്ന് കേട്ടതാണ്. ഡമരു ഡക്ക എന്നെല്ലാം പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കഥകളാണ്. ഇത് കഥ എന്ന് പറഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട്. കാരണം ഇത് ശിവനിൽ നിന്ന് നേരിട്ട് വന്നതുകൊണ്ട് ഇതിനെ വേദം പോലെ കണക്കാക്കുന്നതാണ്. അക്ഷര സമാമനായോ എന്ന് സാറിന് വേദത്തിനാണല്ലോ പറയുന്നത്, വേദപാഠത്തിനാണ്. വർണ്ണ സമാമനായോ എന്നും പറയുന്നു. അതുകൊണ്ട് ശിവനിൽ നിന്ന് നേരിട്ട് വന്നു എന്നുള്ള വിശ്വാസത്തിൽ ഇതിനെ വേദതുല്യമായി കണക്കാക്കുന്നു. അതുകൊണ്ട് കാശിയിലും മറ്റും കണ്ടിട്ടുണ്ട്, അവിടെ ആൾക്കാർ ശിവക്ഷേത്രത്തിലൊക്കെ അർച്ചന ചെയ്യുമ്പോൾ ഈ 14 സൂത്രങ്ങളും ചൊല്ലിയിട്ട് അഭിഷേകം ചെയ്യുന്നു അർച്ചന ചെയ്യുന്നു ഒക്കെ കണ്ടിട്ടുണ്ട്, ബ്രഹ്മചാരികളും മറ്റും. കാരണം അതിന് ശിവനിൽ നിന്ന് നേരിട്ട് കിട്ടിയെന്നുള്ള രീതിയിൽ ശിവപ്രീതിക്ക് വേണ്ടിയിട്ട് സഹസ്രനാമവും നവശിവായ മന്ത്രമൊക്കെ ജപിക്കുന്നതുപോലെ ഇതിന് കുറച്ചുകൂടി പ്രാമാണ്യം കൊടുത്തിട്ട് അർച്ചനയ്ക്കും അഭിഷേകത്തിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അത് അതിനെ സംബന്ധിച്ചുള്ള ഐതിഹ്യം. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പല വ്യാഖ്യാതാക്കളും ഇതിനെ പാണിനി പ്രണീതമായിട്ടാണ്, അതായത് പാണിനി നിർമ്മിച്ചതെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം പാണിനിക്ക് മുമ്പും വ്യാകരണം പലരും രചിച്ചിരുന്നു, അവരും ഈ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഓർഡർ പാണിനിയുടെ ഒരു പുതിയ രീതിയിലാണ് എന്നുള്ളതേ ഉള്ളൂ. മുമ്പ് ഇതുപോലെ ആയിരിക്കണമെന്നില്ല. ഇത് ഈ 14 സൂത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വ്യാകരണ ശാസ്ത്രത്തിന് വേണ്ടി മാത്രമാണിത്. 14 ഇതുകൊണ്ട് പാണിനി കാണിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിയൊരു അത്ഭുതമാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് എത്രമാത്രം സൂക്ഷ്മത വരാം എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ സൂത്രങ്ങളുടെ പ്രയോഗം. പാണിനി പ്രക്രിയകളിൽ കാണിക്കുന്നത്, പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഓരോ ശബ്ദങ്ങളും കൂട്ടിച്ചേർക്കുന്നതും സന്ധി സമാസം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ആ രീതി തന്നെയാണ് പ്രക്രിയ എന്ന് പറയുന്നത്. അതിൽ ഈ സൂത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ അത്യത്ഭുതകരമായ ഒരു രീതിയിലാണ്. അതും 10,000 വർഷങ്ങൾക്ക് മുമ്പ്, 1,000, 1,500 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും സൂക്ഷ്മമായി ചിന്തിച്ച് ഇത്രയും വലിയൊരു എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള അത്ഭുതമാണ്. പക്ഷെ അത് വേറൊന്നുണ്ട്, ഇത് പണിനി ഒറ്റയ്ക്ക് ചെയ്തതല്ല. പണിനിക്ക് മുമ്പും വ്യാകരണം ഉണ്ടായിരുന്നു, പല പല ആചാര്യന്മാർ അവരെയൊക്കെ പണിനിധി സ്മരിക്കുന്നുണ്ട്. ശാകല്യൻ, സ്ഫോടായനൻ, ആപിശലി, ചക്രായനൻ, അങ്ങനെ ഒരുപാട് വ്യാകരണന്മാരുടെ പേരുകളിലൂടെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് വന്നത്. അപ്പൊ ഇതിൽ ആദ്യം വരുന്ന സൂത്രങ്ങളൊന്ന്, 4 സൂത്രം, ഐ ഒണ്ണ്, ലക്ക്, ഏ ഓങ്, ഐ ഔച്ച്, ഇതാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. 14 ആദ്യത്തെ 4, ശേഷിക്കുന്നത് വ്യഞ്ജനങ്ങൾ. ഈ സ്വരങ്ങൾ ഇവിടെ ഒരു ഇതിൽ പാണിനി ചെയ്തിരിക്കുന്ന ഈ സ്വരങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. വ്യഞ്ജനങ്ങളെ അതുപോലെ ഒരു പ്രത്യേക ക്രമത്തിലൂടെ വച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉള്ളതാണ്. ഇതാദ്യം പാണിനിക്ക് ശിവനിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല. വ്യാകരണം എന്ന് പറയുന്നത് നിലവിലുള്ള ഭാഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഭാഷ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഈ ശബ്ദങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, വ്യാകരണത്തിൽ നിന്നൊരിക്കലും ഭാഷ ഉണ്ടാക്കാൻ പറ്റത്തില്ല. വ്യാകരണം കേവലം ഭാഷയുടെ നിയമങ്ങളെ പറയുന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് പ്രചുരപ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷയിൽ പ്രയോഗിച്ചിരുന്ന അക്ഷരങ്ങളെ പാണിനി ക്രമീകരിച്ചു. എന്തിനു വേണ്ടി അത്? കേവലം വ്യാകരണ ശാസ്ത്രത്തിന് വേണ്ടി. ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് അക്ഷരമാല എന്ന് പറയും. അക്ഷരമാലാക്രമം വേറെയാണ്. ഉദാഹരണം മലയാളത്തിലാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അ ആ ഇ ഈ ഉ ഉ ഋ ഇല്. ഇപ്പോൾ ഇല് പഠിക്കുന്നില്ല. എ എ ഐ ഓ ഓ ഔ അങ്ങനെ പഠിക്കുന്നു. അതിന് വ്യത്യാസം വരുന്നത് മലയാളത്തിൽ എ ഒ ഇങ്ങനെ ഹ്രസ്വമുണ്ട്. സംസ്കൃതത്തിൽ അതില്ല. ഓ ഒരു ഒരുവൻ എന്നൊക്കെ ഹ്രസ്വം നമ്മൾ ഉപയോഗിക്കും. സംസ്കൃതത്തിൽ ഓ ഏ ദീർഘമേ ഉള്ളൂ, ആ വ്യത്യാസമേ ഉള്ളൂ. അത് തന്നെ അത് അക്ഷരമാലാക്രമം എന്ന് പറയും. ഇത് സംസ്കൃതത്തിലുമുണ്ട്. പാണിനിക്ക് മുമ്പും ഈ അക്ഷരമാല ഉണ്ടായിരുന്നു. അക്ഷരമാലാക്രമത്തിലാണ് ഭാഷ പഠിച്ചിരുന്നത്. പക്ഷെ പാണിനി അതിനൊന്ന് പരിഷ്കരിച്ച് അതിനെ എന്താക്കി, ഇവിടെ 4 സൂത്രങ്ങളാക്കി മാറ്റിയായിരുന്നു. അതിലാദ്യം വരുന്നത് ആ ഇ ഉ റ് റ് 2 സൂത്രങ്ങൾ വരുന്നു. 5 അക്ഷരങ്ങൾ ആ ഇ ഉ റ് റ്. ഇത് ഉച്ചരിക്കുന്നതിന് ഒരു മാത്ര മതി. മാത്ര എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു അക്ഷരം ഉച്ചരിക്കുന്നതിന് വരുന്ന ഏറ്റവും ചെറിയ സമയം കാലം, അതിനാണ് മാത്ര എന്ന് പറയുന്നത്. എന്ന് ഉച്ചരിക്കുന്നതിന് വേണ്ടി വരുന്ന ഏറ്റവും കുറഞ്ഞ സമയം, അതാണ് ഒരു മാത്ര. ആ ഈ ഊ റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ മാത്രയിലാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഹ്രസ്വമെന്ന് പറയുന്നു. ഈ 5 അക്ഷരത്തിനും കൂടെ ചേർത്ത് പറയുന്നതാണ് സാമാന്യക്ഷരങ്ങളെന്ന് പറയും. ഇതിന്റെ പേരാണ് സാമാന്യക്ഷരം. ഇതിൽ ഈ ഋ എന്ന് പറയുന്നത് ഇപ്പം മലയാളത്തിൽ നിന്ന് ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്കൃതത്തിലും ഇത് വലിയ ഉപയോഗമുള്ളതല്ല. സംസ്കൃതത്തിൽ ഭാഷ 2 തരത്തിലാണ്, ഒന്ന് വൈദിക ഭാഷ, മറ്റൊന്ന് ലൗകിക ഭാഷ. ആൾക്കാരെ സംസാരിക്കുന്നതിനും സാഹിത്യ കൃതികൾക്കും മറ്റുപയോഗിക്കുന്നതാണ് ലൗകിക ഭാഷ. വൈദിക ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം വേദത്തിൽ മാത്രം ഉപയോഗിക്കും. വേദത്തിൽ ഉപയോഗിക്കുമ്പോൾ പോലും ഋ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. ഋവും അതി ഉപയോഗിക്കാറുള്ള ഋഷി അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വ്യഞ്ജനാക്ഷരങ്ങളോട് കൂടി ചേർത്ത് കൃഷി കൃ അങ്ങനെ ഉപയോഗിക്കും. അടുത്തു വരുന്ന ഈ ഋ അതിന്റെ ഉച്ചാരണം തന്നെ വ്യക്തമല്ല. ഇതെങ്ങനെ ഉച്ചരിക്കും? വടക്കേന്ത്യയിലൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ അവരുച്ചരിക്കുന്ന ല് എന്നാണ് ഉച്ചരിക്കുന്നത്. ല് എന്ന് ഉച്ചരിക്കാൻ ഒരു സ്വരത്തിന്റെ ആവശ്യമേ ഇല്ല, കാരണം ല എന്നൊരു വ്യഞ്ജനമുണ്ട്. അത് സ്വരമില്ലാതെ ഉച്ചരിച്ചാൽ ല് എന്ന് കിട്ടും. ഇനി ഋ എന്ന് ഉച്ചരിക്കാനാണെങ്കിലും ഇതിന്റെ ആവശ്യമില്ല, കാരണം ല അതിന്റെ കൂട്ടത്തിൽ ഋകാരം ചേർത്ത് ഉച്ചരിച്ചാൽ ഋ എന്ന് കിട്ടും. പിന്നെ ഇതിന്റെ ആവശ്യമില്ല, കാരണം ഖൃ എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ ല ല ലീ ലീ ലു ലൃ അങ്ങനെ ഉച്ചരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ആവശ്യമേ ഇല്ല. അപ്പോ പിന്നെ സാധാരണ ഇത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഭാഷയിൽ സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ക്ലിപ്തം എന്ന് പറയുന്ന ഒരു ശബ്ദത്തിലാണ്. ക്ലിപ്തം, ക്ലിപ്തം എന്നുള്ള എഴുതാമോ? ക്ലിപ്തം സംസ്കൃതത്തിൽ കാന്നിട്ടിട്ട് അതിൻ്റെ താഴെ ഇത് എഴുതുമ്പോൾ ക്ലി എന്ന് വരും. എഴുതാൻ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ എഴുതാം. അതായത് ക എന്ന് പറയുന്ന സ്വരത്തിനോട് ചേർത്ത് ല എന്ന് എഴുതും. ഈ പറയുന്ന ഇതോടെ ചേർത്ത് ക്ലി എന്ന് വരും. അപ്പോൾ അവിടെ ഉച്ചരിക്കുന്ന എങ്ങനെ, നമ്മളീ പറയുന്ന രീതിയിലൊന്നുമല്ല, അവിടെ ഉച്ചരിക്കുന്ന ള എന്നാണ്. ക്ലിപ്തം സാറിന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയൊക്കെ ബോർഡിൽ എഴുതി വെച്ചിരിക്കും. ക്ലിപ്തം നമ്പർ 916. ക്ലിപ്തം എന്ന് വെച്ചാൽ നിശ്ചിതം എന്നാണ്, കറക്റ്റ്. ഇതിന്റെ നമ്പർ കൃത്യമായിട്ട് ഇതാണെന്നാണ്. അവിടെ അല്ലാതെ ഇത് ഉപയോഗിക്കാറില്ല. അവിടെയും ചിലർ മലയാളത്തിൽ എഴുതുമ്പം കായുടെ അടിയിൽ ള എഴുതും, ക്ല്. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, കൂട്ടക്ഷരമാകും. അതുകൊണ്ട് ഇതിന്റെ വലിയ ആവശ്യമൊന്നുമില്ല. ഇതിന് ദീർഘമുണ്ടെന്നും ദീർഘമില്ലെന്നും രണ്ടു പക്ഷമാണ്. ചില വൈയാകരണന്മാർ പറയുന്നത് ഇതിന് ദീർഘമുണ്ടെന്നാണ്, ചിലർ പറയുന്നത് ഇതിനില്ലെന്നാണ്. അതുകൊണ്ട് ഇത് വലിയ ഉപയോഗമുള്ളതല്ല. ഇതിനെക്കുറിച്ച് പതഞ്ജലി ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനിങ്ങനെ ഒരു ശബ്ദം വെച്ച് പറയുന്നു, ലു ചേർത്ത് ആരുടെയെങ്കിലും ഒരു പേര് വന്നു, ഒരാളുടെ പേരാണ് ഋതകൻ, അവിടെ ലുവിന്റെ ആവശ്യം വരും. ഇല്ലെങ്കിൽ ഒരാൾ റു എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം തിരിഞ്ഞ് ലു എന്നായിപ്പോയി, അവിടെ ഇതിന്റെ ആവശ്യം വരും. അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ശബ്ദം വെച്ചത്. പക്ഷെ വേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വേദത്തിൽ തന്നെ ശബ്ദങ്ങളുടെ ഉച്ചാരണം പലയിടത്തും പല രീതിയിലാണ്, ഒരേ രീതിയിലല്ല. അതുകൊണ്ട് അത് വലിയ പ്രധാനപ്പെട്ട ഒന്നല്ല. പിന്നെ ഈ ല് കൊണ്ട് സാധിക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം അറിവ് കൊണ്ട് സാധിക്കാം. അതൊക്കെ വ്യാകരണത്തിൽ നമ്മൾ മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ അവിടെ മനസ്സിലാക്കും. അപ്പോൾ ഇതിത്രയും നമ്മളിപ്പോൾ സാമാന്യമായി പൊതുവായ കാര്യങ്ങൾ പറയുകയാണ്. അല്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് അക്ഷരമാലയിലുള്ള ശബ്ദങ്ങളെ ആ ഈവു ഋല് എന്ന് പറയുന്നതിന് എടുത്ത് പാണിനി ഒരു പ്രത്യേക ഓർഡറിൽ ഇവിടെ ക്രമീകരിച്ചാണ്. ഈ അക്ഷരങ്ങളൊന്നും പാണിനി കണ്ടുപിടിച്ചതോ ആദ്യ ശിവനിൽ നിന്ന് കിട്ടിയതോ ഒന്നുമല്ല. അതിന് മുമ്പ് ഇതുണ്ടായിരുന്നു, ഭാഷയിൽ പ്രയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഇതിൽ പാണിനി തന്റെ വിശേഷമായ ബുദ്ധി പ്രജ്ഞ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തു വരുന്നത് എ ഓ ഐ ഔ, നാല് സ്വരങ്ങളാണ്. ഇതിനെ സന്ധി അക്ഷരങ്ങളെന്ന് പറയും, മിശ്രാക്ഷരങ്ങളെന്നും പറയും. എ ഓ ഐ ഔ, ഇത് ദീർഘങ്ങളാണ്. നേരത്തെ വന്ന് ഹ്രസ്വങ്ങളാണെങ്കിൽ ദീർഘങ്ങളാണ്. എ ഓ രണ്ട് ദീർഘമാണ്, ഐ ഔ രണ്ടും ദീർഘമാണ്. എ എന്ന് പറയുന്നത് നമുക്ക് പിരിച്ചെടുക്കാം, ആ പ്ലസ് ഇ, ആയും ഇയും കൂടെ കൂടി ചേർന്നാണ് എ എന്നായത്. അതുകൊണ്ടാണ് ഇതിന് സന്ധി അക്ഷരം എന്ന് പറയുന്നത്. ഓ ആ ഓ ഇത് കൂടി ചേർന്നാണ് ഓ, അതുകൊണ്ടാണ് ഇതിന് സന്ധി അക്ഷരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐ, ആ പ്ലസ് എ, അതാണ് ഐ. അതുപോലെ തന്നെ ആ പ്ലസ് ഓ ആണ് ആവും. ഇത് ഹ്രസ്വമായിട്ട് മലയാളത്തിൽ ഹ്രസ്വമുണ്ടെങ്കിലും സംസ്കൃതത്തിലത് ഏവ ഏവം എന്ന കാവ്യത്തിൽ ഏ ദീർഘമായിട്ട യവ അങ്ങനെയല്ല. സംസ്കൃതത്തിൽ എന്ന് ഹ്രസ്വമായി പറയേണ്ടി വരുന്നിടത്ത് യ വ്യഞ്ജനം ഉപയോഗിക്കുന്നു, യ എന്ന് ഉപയോഗിക്കാറില്ല. അപ്പോൾ എ എന്ന് പറയുന്ന ആ പ്ലസ് ഇ, ഓ എന്ന് പറയുന്ന ആ പ്ലസ് ഉ, ഇതറിഞ്ഞിരിക്കുന്നു. ഐ എന്ന് പറയുന്നത് ആ പ്ലസ് എ, ഔ എന്ന് പറയുന്നത് ആ പ്ലസ് ഓ. അപ്പോൾ ഈ നാല് സൂത്രങ്ങളിൽ, അതായത് നാല് വിഭാഗങ്ങളാക്കി പാണിനി സ്വരങ്ങളെ വേർതിരിച്ചു. അക്ഷരമാലയിൽ വരുമ്പോൾ ഈ ഓരോ സൂത്രങ്ങൾ, ഇതിനോരോന്ന് നമ്മൾ സൂത്രമെന്ന് പറഞ്ഞു, സൂത്രങ്ങളുടെ അവസാനം പ്രയോഗിച്ചിരിക്കുന്ന അയൂണിലണ്ണ്, എറ് ലക്കിലക്ക്, ഏ ഓങ്ങിലങ്ങ്, ഐ ഔച്ചിലച്ച്, ഇതൊന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ അക്ഷരമാലയിൽ. ഈ എറ് ലക്ക് എന്നുള്ളതിൻ്റെ ലിനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉച്ചരിക്കാം, കാരണം അത് എങ്ങനെ ഉച്ചരിക്കണമെന്നുള്ളത് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടുള്ള സംഗതിയല്ല. എങ്ങനെ ഉച്ചരിച്ചാലും ശരിയല്ല, എല്ലുന്നോ എല്ലുന്നോ എള്ളുന്നോ പറയാമല്ലോ, ക്ലിത്തത്തിൽ എള്ളുന്നോ ഉച്ചരിക്കുന്നു. നമ്മൾ കിലിപ്പിത്തമെന്ന് പറയാറില്ല. അപ്പോൾ ഇതിൽ സാധാരണ അക്ഷരമാലയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ അവസാനം വരുന്ന അക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. സ്വരവും വ്യഞ്ജനവും തമ്മിലുള്ള വ്യത്യാസം എന്താണോ? സ്വരത്തെക്കുറിച്ച് ഭാഷ്യകാരൻ തന്നെ പറയുന്നത്, പണിഞ്ഞു പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, സ്വയം രാജന്തേ ഇതി സ്വരാഹ. സ്വയം രാജിക്കുന്നതെന്ന് വെച്ചാൽ വ്യഞ്ജനത്തിന്റെ സഹായം കൂടാതെ സ്വയം ഉച്ചരിക്കാൻ കഴിയുന്നത്. ആ ഈ ഓ ഇതെല്ലാം നമുക്ക് സ്വയം ഉച്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോലെയാണ്. അകാരാദി സ്വരങ്ങൾ സ്വയം പ്രകാശിക്കുന്നവയാണ്, വേറൊന്നിൻ്റെ സഹായം വേണ്ട. അതുകൊണ്ടാണ് അതിന് സ്വരങ്ങളെന്ന് പറയുന്നത്. അന്വഗ്ഭവതി വ്യഞ്ജനം എന്ന് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നതാണ്. വ്യഞ്ജനമെന്ന് പറയുന്നത് അതുപോലെ അല്ല, അന്വക് ആണ്. അന്വക് എന്ന് പറഞ്ഞാൽ അത് സ്വരങ്ങളെ ആശ്രയിക്കുന്നവയാണ്. ഒരു വ്യഞ്ജനത്തെ നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ, വലിയ കുഴപ്പം കൂടാതെ ഉച്ചരിക്കണമെങ്കിൽ, ഒന്നുകിൽ അതിൻ്റെ പൂർവത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ശേഷത്തിൽ ഒരു സ്വരം വേണം. എന്നാലേ ഒരുവിധം മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ പറ്റും. പൂർവത്തിലോ ശേഷത്തിലോ ഒരു സ്വരം വേണം. ഉദാഹരണം ഇവിടെ തന്നെ ഐ ഊണ്, ഇന്ന് നമ്മൾ ഉച്ചരിക്കുന്ന ഐ ഊണ്, അതിൻ്റെ മുമ്പിലൊരു സ്വരം വന്നു പോവും. ഒരക്ക് മുമ്പിലൊരു സ്വരം വന്നു, അങ്ങനെയാണ് ഞാൻ ഉച്ചരിക്കുന്നത്. ശരിക്കും ഈ വ്യഞ്ജനങ്ങൾ എപ്പോഴും ഭാഷയിൽ പ്രയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു സ്വരത്തിൻ്റെ സഹായത്തോടു കൂടിയേ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ കാ കാ കീ കീ കൂ കൂ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു, വ്യഞ്ജനങ്ങൾ ഒരു സ്വരത്തിൻ്റെ സഹായം തേടുന്നു. നമ്മൾ വ്യഞ്ജന അക്ഷരങ്ങളെ പഠിക്കുമ്പോൾ പണ്ട് മലയാളത്തിൽ പഠിപ്പിക്കുന്നത് കായി കാ ഇങ്ങനെ പഠിപ്പിക്കുന്നു. നമ്മൾ പൂർവ്വത്തിലും പരത്തിലും സ്വരം ചേർക്കും, ക പരത്തിലേ ഉള്ളൂ, ഇക്ക എന്ന് പറയും. പൂർവ്വത്തിലൊരു ഈ, അതിനുശേഷം ഒരു ആ, അങ്ങനെ രണ്ട് സ്വരത്തിൻ്റെ സഹായത്തോടുകൂടിയാണ്. അത് ശരിയായ ഉച്ചാരണമല്ല, ക ഖ ഗങ്ങനെ ശരിക്കും ഉച്ചരിക്കേണ്ടത്, മലയാളത്തിലായാലും ശരി സംസ്കൃതത്തിലായാലും ശരി. അക്ഷരമാല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ പഠിക്കുന്ന എന്താണ്? ഇത് വ്യഞ്ജനങ്ങളാണ്. വാസ്തവത്തിൽ അത് വ്യഞ്ജനമല്ല, വ്യഞ്ജനവും സ്വരവും കൂടെ ചേർന്നതാണ്. അത് സ്വരം ചേർക്കാതിരുന്നാലോ എന്നായിപ്പോ എന്ന് വെച്ചാൽ അത് ഉച്ചരിക്കാനേ പറ്റത്തില്ല, ആ ഉച്ചാരണവും ശരിയല്ല. വാസ്തവത്തിൽ വ്യഞ്ജനത്തെ നമ്മൾ കായക്ക് എന്ന് ഉച്ചരിക്കുന്നത് ശരിയല്ല, അതിന്റെ ഉച്ചാരണം അത് ശരിയല്ല. അതങ്ങനെ ഉച്ചരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ആണ് പറയുന്നത്. അന്വക് ഭവതി വ്യഞ്ജനം, വ്യഞ്ജനം എന്ന് പറയുന്നത് സ്വരത്തോടു കൂടി തന്നെ ഇരിക്കണം. അത് ശരിക്കും ഉച്ചരിക്കണമെങ്കിൽ കായെന്നോ കീന്നോ കേന്നോ കൂന്നോ ഒക്കെ തന്നെ ഉച്ചരിക്കണം. പിന്നെ കൂട്ടക്ഷരങ്ങളിൽ വരുമ്പോഴാണ് അവസാനം വാക്ക് തൊക്ക്, അങ്ങനെ ഒരു പദത്തിന്റെ അവസാനം വരുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടക്ഷരങ്ങൾ വ്യഞ്ജനങ്ങൾ കൂടിച്ചേർന്ന് വരുമ്പോഴോ ഒക്കെയാണത് സ്വരമില്ലാതെ ഉച്ചരിക്കുന്നത്. അതൊന്നും എൻ്റെ വ്യഞ്ജനത്തിൻ്റെ ഒരു ശരിയായ രൂപമല്ല, പക്ഷെ അങ്ങനെ ഉച്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയും, നഹി അന്തരേണ അചം വ്യഞ്ജനസ്യ ഉച്ചാരണമപി ഭവതി എന്നാണ്. ഉച്ചരിക്കാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? നഹി അന്തരേണ അച്ചം, അച്ചം എന്ന് പറയുന്ന സ്വരങ്ങൾ, സ്വരങ്ങളെ കൂടാതെ വ്യഞ്ജനസ്യ ഉച്ചാരണം അഭിഭവതി, വ്യഞ്ജനത്തിൻ്റെ ഉച്ചാരണം കൂടി സാധ്യമല്ലെന്നാണ്. അപ്പോൾ അത് കൂടിയേ തീരുമെന്നാണ്. അപ്പോൾ സ്വരങ്ങളുടെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് സ്വയം അത് പ്രത്യക്ഷപ്പെടും ശബ്ദത്തിൽ, പദങ്ങളിൽ, വാക്യങ്ങളിൽ. പിന്നെ അതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് വ്യഞ്ജനത്തെ സഹായിക്കുക, വ്യഞ്ജനത്തെ പ്രകടമാകാൻ അത് സഹായിക്കുക. ഭാഷയിലേക്ക് വരുമ്പോൾ നമ്മൾ വാക്യങ്ങളും വാക്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ഈ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും എല്ലാം കൂടി കലർന്നാണ് വരുന്നത്. അതിൽ ഇവിടെ അയൂണ് റേലക്ക് ഏ ഓങ്ങെന്ന് പറയുന്നിടത്ത് നമ്മുടെ അക്ഷരമാലയിൽ ഇല്ലാത്ത ഓരോ വ്യഞ്ജനങ്ങളും ഓരോ സൂത്രത്തിൻ്റെയും അവസാനം പാണിനി ചേർത്തിട്ടുണ്ട്. ഇവിടെയാണ് പാണിയുടെ ബുദ്ധിവൈഭവം. ഇത് പാണിനിക്ക് മുമ്പുള്ള വൈയാകരണന്മാരും ഈ ടെക്നിക് ഉപയോഗിച്ചിരുന്നെന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളവരുടെ അഭിപ്രായം. അപ്പോൾ ഇതിന് ഈ അവസാനം വിശ്രിക്കുന്ന ഈ വ്യഞ്ജനങ്ങൾക്ക് പാണിനി കൊടുത്തിരിക്കുന്ന പേരാണ് ഇത്ത്. ഈത്ത് എന്ന് പറയും, ഈത്ത് വികാരത്തിന് ശേഷം ത് എന്നെഴുതും, ഈത്ത് എന്ന് പറയും. അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത്തെന്ന് പറയും, ഇതിന് ഇത്തെന്ന് പറയും, കടുപ്പിച്ച് ഇരട്ടിപ്പിച്ച് പറയും. അത് സാധാരണ എങ്ങനെയാണ് വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അവസാനം വരുന്ന വ്യഞ്ജനത്തിന് ഇരട്ടിപ്പിച്ച് പറയും വാക്ക്. തൊക്ക് ഇവിടെ ത്വക്ക് ഒരു കാര്യമുള്ളു, പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇരട്ടിക്കാം. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ തൊക്ക് എന്നല്ല പറയുന്നത്, തൊക്ക് അങ്ങനെ പറയും. അതുപോലെ ഇത് എന്നുള്ള നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത്ത് എന്ന് പറയും, അങ്ങനെ പറയുന്നുള്ള ദോഷമില്ല. അപ്പോൾ ഈ അവസാനം വരുന്ന വ്യഞ്ജനങ്ങൾക്ക് പാണിനി കൊടുത്തിരിക്കുന്ന പേരാണ് ഇത്ത്. ഈ പേരിനാണ് പാണിനി പറയുന്നത് സപ്ന എന്ന് പറയുന്നത്. ഈ പേരിനല്ല, എല്ലാ പേരുകൾക്കും പറയുന്നതാണ് സപ്ന. സപ്നയ്ക്ക് വേറെ അർത്ഥങ്ങളുമുണ്ട്, പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ സപ്ന എന്ന് പറഞ്ഞാൽ പേരെന്നുള്ള അർത്ഥം എടുത്താണ്. അപ്പോൾ ഈ അവസാനം വന്നിരിക്കുന്ന ണ് ക് ങ് ച് ഇത്രയും ഇത്താണ് എന്ന് വെച്ചാൽ ഇവയ്ക്കെല്ലാം ഇത്തെന്ന പേരുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടി ഇതിങ്ങനെ വച്ചിരിക്കുന്നു? അക്ഷരമാലയിൽ ഇല്ലാത്ത ഒന്ന് അക്ഷര സമാമനായത്തിൽ എന്തിനു കൂട്ടിച്ചേർത്തു? കാരണം ഈ അക്ഷരങ്ങളെ പാണിനി ഈ ഇത്ത് ഉപയോഗിച്ച് ചുരുക്കി പറയും, ചുരുക്കെഴുത്തിന് വേണ്ടിയിട്ട്. ഷോർട്ട് ഹാൻഡിലും മറ്റും വലിയ വാക്കുകളെ ഒരു കുത്ത്, ഒരു വര എല്ലാം കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളിലും മറ്റും എന്താണ് എക്സ് വൈ എന്നെല്ലാം പറഞ്ഞ് ചില വാല്യൂസിനെ കാണിക്കുന്ന പോലെ. ഇവിടെയൊക്കെ നോക്കുക, ഈ സ്വരങ്ങളിൽ ഈ നാല് സൂത്രങ്ങളുടെ അവസാനം വരുന്നതാണ് ച്, ഐ ഔ. ആ ഇ ഓ ഐ ഔ, ഇത്രയും അക്ഷരങ്ങളെ സൂത്രത്തിൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു സൂത്രം ഉദാഹരണം പറഞ്ഞാൽ അച്ചോ അന്ത്യാദി ടി ഒരു സൂത്രമാണ്, അല്ലെങ്കിൽ ഒരു സൂത്രമാണ് അച്ചഹ ഒരു സൂത്രമാണ്. ഈ സൂത്രത്തിൽ ഇത്രയും അക്ഷരങ്ങളെ പാണിനിക്ക് പറയണം. അച്ചഹ എന്ന് പറയുന്ന ഒറ്റ സൂത്രമാണ്. അവിടെ പാണിനി ശരിക്കും പറയേണ്ടത് എങ്ങനെയായിരുന്നു? ആ ഇ ഊ റ് ഋ എ ഓ ഐ ഔ ഇത്രയും പറയണം. അങ്ങനെ പറയുന്നതിന് പകരം പാണിനി എന്ത് ചെയ്യും? ഐ ഊണില് ആയും അവസാനത്തെ ചായയും കൂടെ ചേർത്തിട്ട് അച്ചെന്ന് പറയും. അച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചഹ എന്ന് പറയുന്ന ഒരു സൂത്രം കാണുമ്പോൾ നമ്മൾ മനസ്സിലായിക്കൊള്ളും അവിടെ അച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഇ ഊ റ് ഋ എ ഓ ഐ ഔ. അപ്പോൾ ഇവിടെയാണ് പാണിനിയുടെ ബുദ്ധി പ്രയോഗിച്ചത്. ഇതിലെന്തോ വലിയ ബുദ്ധി എന്ന് തോന്നുന്നു. നമുക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും ഇതിലെന്താ ബുദ്ധി എന്നുള്ള കാര്യം. ഇതൊക്കെ നമുക്കും പറയാമെന്നുള്ളതാണെന്ന് തോന്നുന്നു. മുമ്പോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും ഇത് നമുക്ക് പറയാൻ പറ്റില്ല, സ്വപ്നം കാണാൻ കൂടെ പറ്റത്തില്ല എന്ന് മനസ്സിലാവും. കാരണം ഇതിനകത്ത് ഒത്തിരി അഭ്യാസങ്ങൾ പാണിനി കാണിച്ചു. ഈ അഭ്യാസങ്ങൾ കാണുമ്പോൾ രണ്ട് കൈയും തലയും വെച്ച് തറയിൽ കുത്തിയിരുന്നു പോകും. ഇപ്പൊ ഇരിക്കുന്നോണ്ട് ഇനി ഇരിക്കേണ്ടി വരത്തില്ല. കാരണം ഈ പ്രത്യാഹാരങ്ങൾ കൊണ്ട് പാണിനി കളിക്കുന്ന കളികൾ എത്ര ബുദ്ധിമാനായാലും ശരി ബുദ്ധി വേർത്തു. ചുരുക്കത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. പാണിനിക്ക് അജഹ എന്ന് പറയുന്ന ഒരു സൂത്രത്തിൽ ആ ഇ ഊ റ് ഋ എ ഓ ഐ ഔ എന്ന് പറയുന്നതിന് പകരം അച്ചെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ നിയമം ഇതാണ്, ഏതെങ്കിലും ആദ്യത്തെ ഒരു ശബ്ദവും പാണിനി പറയുന്ന ഇത്ത് എന്ന് പറയുന്ന ഇത്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ അവസാനത്തിൽ വരുന്ന ഈ വ്യഞ്ജനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് പാണിനി ഒരു ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസാനത്തേനെ വിട്ടിട്ട് ബാക്കി എല്ലാത്തിനും എടുത്തോളും. അച്ചെന്ന് പറഞ്ഞാൽ അവസാനത്തെ ചായം കൂടണം, അതല്ല ഉദ്ദേശിച്ചത്. അതുവരെയുള്ള എല്ലാം എടുത്തോളും. ഇതൊരു ടെക്നിക്കാണ് സൂത്രങ്ങളിൽ പാണിനി പ്രയോഗിച്ചിരിക്കുന്നത്. ചോദിക്കും എന്തിനാ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതെന്ന് ചോദിക്കും. കാരണം സൂത്രങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അല്പാക്ഷരം അസന്നിഗ്ധം സാരവത് വിശുദോമുഖം അസ്തോവം അനവദ്യഞ്ച സൂത്രം സൂത്രവിദോ വിധു. അതിലാദ്യം പറയുന്ന എന്താണ്? അത് അല്പാക്ഷരമായിരിക്കും സൂത്രങ്ങളിൽ. കാരണം ഇത് മനഃപ്പാഠം ചെയ്യാനുള്ളതാണ്. ഈ എല്ലാ നിയമങ്ങളെയും ഓർത്തു വയ്ക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ചെറിയ സൂത്രങ്ങളാക്കി ആണ് പൊടികളെല്ലാം കൂടെ വയലിട്ട് കഴിഞ്ഞാൽ തുമ്മും. അതുകൊണ്ട് തന്നെ ചെറിയ ക്യാപ്സൂളിലാക്കി വിഴുങ്ങുന്നത് പോലെയാണ്. ചെറിയ സൂത്രങ്ങളാക്കിയിട്ട് ആ സൂത്രങ്ങളാണ് പാണിനി ഉച്ചരിച്ചിരിക്കുന്നത് നിയമങ്ങൾക്ക് വേണ്ടി. ആ സൂത്രങ്ങളിലാണെങ്കിലോ കഴിയുന്നത്ര അക്ഷരങ്ങൾ കുറയ്ക്കുക. അക്ഷരങ്ങളുമല്ല പാണിനി പറയുന്നത്, മാത്രാലാഭം. ദീർഘത്തെ ചുരുക്കി ഹ്രസ്വമാക്കാമെങ്കിൽ അത്രയും നല്ലത്. മാത്രകൾ പോലും കുറയ്ക്കുന്നു. അതുകൊണ്ട് പറയും മാത്രാലാഭ പുത്രോത്സവം മന്യന്തേ വൈയാകരണാഹ. ഭാഷകാരൻ പറയുന്ന വൈയാകരണന്മാരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറയല്ലോ പറഞ്ഞല്ലോ, വ്യാകരണം അധീതേ വിദന്തിവ വൈയാകരണ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സംസ്കൃതം പറയുന്ന കേട്ട് ആർക്കും വിരോധമൊന്നും തോന്നരുത്. സംസ്കൃത ഉമായിട്ട് നമുക്കൊരു പരിചയം ഇരിക്കട്ടെ. സംസ്കൃതത്തിൽ പഠിക്കുന്ന എല്ലാം മലയാളത്തിൽ പറഞ്ഞാലോ? അപ്പോ കുറച്ച് സംസ്കൃതവും നമ്മൾ കേട്ടെങ്കിലും ഇരിക്കും. കാരണം സംസ്കൃതം പഠിക്കേണ്ടത്, ശരിക്കും വ്യാകരണം പഠിക്കേണ്ടത് ഭാഷ പഠിച്ചിട്ടാണ്. സംസ്കൃത വ്യാകരണത്തിലൂടെ ഒരു ഭാഷ പഠിക്കുന്നതും പ്രയാസം. ആദ്യം ഭാഷ പഠിക്കുക, പിന്നെ വ്യാകരണം പഠിക്കുക എന്നുള്ളതാണ്. ഭാഷ നമുക്കധികം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ വ്യാകരണം പഠിക്കുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാഷാ പഠനത്തിന് വേണ്ടിയിട്ടല്ല. കാരണം പാണിനീയ വ്യാകരണം ശാസ്ത്രം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരും ഈ പാണിനീയ വ്യാകരണത്തിൽ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ദോഷമുണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്, ഗുണമുണ്ടെന്നും പറയുന്നുണ്ട്. അതിൽ രണ്ട് വാദമാണ്. ചിലർ പറയുന്ന അതുകൊണ്ട് പിന്നെ ഭാഷയ്ക്ക് വികാസമൊന്നും ഉണ്ടായില്ലെന്ന് പറയുന്നു. ചിലർ പറയുന്നു അങ്ങനെയല്ല, അതുകൊണ്ട് ഭാഷയ്ക്ക് സൗന്ദര്യവും സമഗ്രതയും കൃത്യതയൊക്കെ ഉണ്ടായി. രണ്ട് അല്ലെ, രണ്ട് വാദങ്ങളാണ്. അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നുണ്ട്. അപ്പോ പിന്നീട് വന്ന ഗ്രന്ഥങ്ങളെല്ലാം, പണിയത്തിന് ശേഷം വന്ന ഗ്രന്ഥങ്ങളെല്ലാം അവർ ഈ വ്യാകരണത്തിന്റെ നിയമത്തെ കർശനമായി പാലിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ചും ദാർശനികമായ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഇത് എഴുതുന്നവരെല്ലാം വൈയാകരണന്മാരായതുകൊണ്ട് അവർ ഈ നിയമങ്ങളെ കർശനമായി നോക്കും എഴുതുമ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതുകൂടിയേ പറ്റും. കാരണം അവർ ഏത് നിയമത്തെ പിന്തുടരുന്നാണോ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്, ആ നിയമത്തെ പിന്തുടരുന്നാലേ നമുക്കതിൻ്റെ കൃത്യമായ അർത്ഥം കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. എന്നുവെച്ചാൽ സന്ധി, സമാസം, വ്യുത്പത്തി എല്ലാം പാണിനിയം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വ്യാകരണം പഠിക്കാൻ നിർബന്ധിതരായത്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മതി, അല്ലാത്തവർക്ക് വേണ്ട. അതും പറയാം. കാരണം നമ്മൾ ആദ്യം തന്നെ പഠിച്ചിരിക്കുന്ന വ്യാകരണമല്ല. നഹി നഹി രക്ഷതി ഡുകറിഞ്ഞ് കരണ എന്നാണ് തുടങ്ങിയത് തന്നെ. അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ട് അവസാനം എവിടെ ചെന്നെത്തി? ഡുകറിഞ്ഞ് കരണയില്ല. ഇത് പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കും. നഹി നഹി രക്ഷതി ഡുകറിഞ്ഞ് കരണയെന്നിരുന്ന ഒരു, ഞാൻ കഥ പറയുന്നതല്ല, ഒരു ആചാര്യനിരുന്ന് വ്യാഖ്യാനിക്കുന്ന കേട്ടു. നഹി നഹി രക്ഷതി ഡുകറിഞ്ഞ് കരണ, വ്യാകരണം രക്ഷിക്കത്തില്ലെന്നാണ്. മോക്ഷത്തിന് വ്യാകരണം ഉപകരിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നഹി നഹി രക്ഷതി ഡുകറിഞ്ഞ് കരണ എന്നാണ്. അവിടെ വ്യാകരണമൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഞാൻ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഈ ആചാര്യനെ സമീപിച്ച് ചോദിച്ചു, നഹി നഹി രക്ഷതി ഡുകറിഞ്ഞ് കരണ എന്ന് പറഞ്ഞാൽ വ്യാകരണം രക്ഷിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഭജ ഗോവിന്ദം, ഗോവിന്ദനെ ഭജിച്ചാലേ ഉള്ളൂ. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷെ വ്യാകരണം രക്ഷിക്കില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. നഹി നഹി രക്ഷതി ഡുകറിഞ്ഞ് കരണ എന്നാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല, വ്യാഖ്യാനിച്ചതില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് മനസ്സിലാക്കണമെങ്കിൽ വ്യാകരണം പഠിക്കണം. വാസ്തവത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വ്യാകരണം പഠിക്കാൻ പോകുന്നത്. ചുരുക്കത്തിൽ ഈ വ്യാഖ്യാനിച്ചാലും ഇതറിയത്തില്ല. വ്യാകരണം പഠിച്ചാൽ രക്ഷയില്ലെന്നറിയാം, പക്ഷേ ഈ ഡുകറിഞ്ഞ് കരണ എന്ന് പറയുന്ന എന്താണെന്ന് അദ്ദേഹം പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്യാകരണം പഠിക്കാനുള്ള. എന്നാൽ പിന്നെ അതൊന്നറിയണോ? അത് വ്യാകരണം പഠിച്ചാൽ രക്ഷയില്ലെന്നറിയണമെങ്കിലും വ്യാകരണം പഠിച്ചേ പറ്റുമെന്നായി. അപ്പൊ ഞാനൊന്നുകൂടെ ചോദിച്ചു, ഇത് എഴുതിയാണ് ഇങ്ങനെയുള്ള ചില ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യമാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഇത് എഴുതിയാൾ വ്യാകരണം പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഞാൻ അതുണ്ട്. ഇതാരാ എഴുതിയത്? ശങ്കരാചാര്യർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വ്യാകരണം പഠിച്ചിട്ടും രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ വ്യാകരണം പഠിച്ചാൽ രക്ഷപ്പെടില്ല എന്ന് പറയുന്നതിൽ എന്താ യുക്തിയുള്ളത്? അതിനും അദ്ദേഹത്തിന് ശരിയായ ഒരു സമാധാനം, അത് അദ്ദേഹം വലിയ ആളായിരുന്നു, വ്യാകരണം പഠിച്ചിട്ടും രക്ഷപ്പെട്ടു. പക്ഷെ നമ്മളൊക്കെ വ്യാകരണം പഠിച്ചാൽ രക്ഷപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു ഒഴുക്കം മട്ടല്ല ഒരു തരം പറഞ്ഞു. അത് ശരിയല്ല. വ്യാകരണം പഠിച്ചാൽ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുകയില്ലെന്ന് നോക്കിയാൽ, ഒരാൾ വ്യാകരണം പഠിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം വ്യാകരണം പഠിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യം. അപ്പോൾ അതിൽ വരുന്നൊരു പൊരുത്തക്കേട് വരാൻ കാരണം ഇതാണ്. അപ്പോൾ ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ ആധ്യാത്മികമായാലും ശരി, ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നുള്ളതിൻ്റെ അർത്ഥം അറിയണമെങ്കിലും ശരി, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ ഇരുന്ന് എന്നെപ്പോലെയുള്ളവർ ഇരുന്ന് മലയാളത്തിൽ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങളിരുന്ന് തലകുലുക്കും. മറിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ ഒരു വഴിയും, മറിച്ച് അത് നേരിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയിൽ നിന്ന് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ വ്യാകരണത്തെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ വ്യാകരണത്തെ അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇതാണ്, പാണിനീയത്തിന് ശേഷം പാണിനിയുടെ നിയമങ്ങളെ കർശനമായി പിന്തുടരുന്നുകൊണ്ടാണ് എല്ലാവരും സംസ്കൃതത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയത്. അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും നേരിട്ട് തന്നെ വ്യാകരണത്തെ ആശ്രയിക്കേണ്ടി വരും. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഞാനീ പറഞ്ഞു വന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് സാധാരണ ഭാഷ മനസ്സിലാക്കുന്നതിന് വ്യാകരണത്തിൻ്റെ ആവശ്യമില്ല. വ്യാകരണത്തിലൂടെ ഏതെങ്കിലും ഒരു ഭാഷ മനസ്സിലാക്കുന്ന എളുപ്പമല്ല. നമ്മളിപ്പോൾ ഇംഗ്ലീഷോ നമ്മുടെ മാതൃഭാഷ അല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ വ്യാകരണം പഠിച്ചിട്ടല്ല പഠിക്കുന്നത്. ഇനി ചെറിയ ക്ലാസ്സിലൊക്കെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുമ്പോൾ സാറന്മാരതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷേ മിക്കവാറും പേർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാലും ആ പഠിപ്പിച്ച് എന്താണെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് ഇന്ന് വരെയും ഹോത്ത ഹേ ഹോത്തി ഹേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വ്യത്യാസം എന്നുള്ള ഇതുവരെ മനസ്സിലായി. പക്ഷേ ഹിന്ദിയിൽ വർത്തമാനം പറയും. ഈ വർത്തമാനം പറയുന്നതിന് ഈ ഭാഷയുടെ കാരണം ആശയവിനിമയത്തിനാണ്. അപ്പോൾ വ്യവഹാരത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭാഷയ്ക്ക്. ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വ്യാകരണം ഉപയോഗിക്കുന്നത്. അതിനത് കൂടിയേ തീരും. ഭാഷയുടെ വ്യുത്പത്തിക്ക് എന്ന് പറയും, ശരിയായിട്ടുള്ള അർത്ഥബോധം. അതും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളത് ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വ്യാകരണം ആവശ്യമുണ്ട്. അതിൽ പാണിനി രചിച്ച ഈ സൂത്രങ്ങളിൽ ആ സൂത്രങ്ങളെ ഏറ്റവും ചെറുതാക്കുന്നതിന് വേണ്ടിയിട്ട്, മാത്രാലാഭത്തിന് വേണ്ടിയിട്ട് ആണ് ഈ ടെക്നിക്ക് ഉപയോഗിച്ചത്. അവിടെയാണ് വൈയാകരണന്മാർ പറയുന്നത് മാത്രാലാഭ പുത്രോത്സവം മന്യന്തേ. ഒരു മാത്ര ലാഭിക്കുന്നതുകൊണ്ട് വൈയാകരണം സംബന്ധിച്ച്, വൈയാകരണം എന്ന് വെച്ചാൽ പറഞ്ഞു വ്യാകരണം പഠിക്കുന്നവരും പഠിച്ചവരും എല്ലാം വൈയാകരണന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, കാരണം പഠിക്കുന്നവർക്ക് എന്തായ സൗകര്യം, കുറച്ച് പഠിച്ചാൽ മതി, സൂത്രങ്ങൾ ചെറിയ സൂത്രങ്ങൾ ഓർത്താൽ മതി, ഇത് മനഃപ്പാഠം ചെയ്യണ്ടേ. പഴയ രീതി അതായിരുന്നു, സൂത്രങ്ങൾ മുഴുവൻ മനഃപ്പാഠം ചെയ്യുക, 4000 സൂത്രം മനഃപ്പാഠം ചെയ്യുക, പിന്നെ അതിൻ്റെ അനുവർത്തികളെല്ലാം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, സൂത്രം വ്യാഖ്യാനിച്ച് നിയമങ്ങൾ പഠിക്കുക. പഠിക്കുന്നവർക്കത് സൗകര്യമാണ്. അപ്പോൾ അത് പുത്രോത്സവം, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുത്രനുണ്ടാകുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ആഹ്ലാദിക്കുമെന്നാണ് ഒരു സൂത്രത്തിൽ ഒരു മാത്ര ലാഭിച്ചിരുന്നത്. അതുകൊണ്ട് അച്ഛ എന്ന് പറയുന്ന സൂത്രം ഉണ്ടാക്കിയപ്പോൾ പാണിനി ആ ഇ ഓ ഐ ഔ എന്ന് പറയും വരം അച്ഛ എന്ന് പറഞ്ഞു. ഈ അച്ഛന്ന് പറയുന്നത് ഒരു സംജ്ഞയാണ്. സംജ്ഞയെന്ന് വെച്ചാൽ ഇതൊരു ബോധകമാണ്, ബോധിപ്പിക്കുന്നതാണ്. സംജ്ഞയെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ടെന്ന് പറഞ്ഞാൽ അതാണ്. അച്ഛൻ ബോധിപ്പിക്കുന്നു. എന്തിനു ബോധിപ്പിക്കുന്നു? എല്ലാ സ്വരങ്ങളെയും. അച്ഛെന്ന് പറയുന്നത് സ്വരങ്ങളുടെ ബോധകമാണ്. ഈ അച്ഛന് പാണിനിക്ക് മുമ്പ് തന്നെ ഒരു പേര് കിട്ടിയിരുന്നു, അതാണ് പ്രത്യാഹാരം. നമ്മളിനി പഠിക്കും. പാണിനിക്ക് മുമ്പുള്ള ആചാര്യന്മാർ തന്നെ അതിനൊരു പേര് കൊടുത്തിരുന്നു, പ്രത്യാഹാരം. പ്രത്യാഹരിയന്തേ സംക്ഷിപ്യന്തേ വർണ്ണാഹ അസ്മിൻ, ഏതൊന്നിലാണോ വർണ്ണങ്ങളെ സംക്ഷേപിക്കുന്നതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അച്ഛന്ന് പറയുന്നത് എന്താണ്? അത് ബോധകമാണ്. എന്തിനെ ബോധിപ്പിക്കുന്നു? സ്വരങ്ങളെ. അതെങ്ങനെ? അത് പാണിനിയുടെ ഒരു വിദ്യയാണ്. പാണിനി ആയേയും അയ്യോ ചില ച് ഇതിനെയും കൂട്ടിച്ചേർത്തിട്ട് അച്ഛന്ന് ഉച്ചരിച്ചു. അത് കേൾക്കുമ്പോൾ കേൾവിക്കാരായ നമ്മൾ എല്ലാ സ്വരങ്ങളെയും ഗ്രഹിക്കണം. ഇങ്ങനെയുള്ള ഈ പ്രത്യാഹാരങ്ങളെ, അല്ലെങ്കിൽ ഈ സങ്കേതങ്ങളെ, ഈ സംജ്ഞകളെ, അല്ലെങ്കിൽ ഈ ബോധകങ്ങളെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാണിനി ഈ 14 സൂത്രങ്ങളെ ഉണ്ടാക്കിയത്. പണിനിയ വ്യാകരണത്തിൽ സർവത്ര ഇതിൻ്റെ ഉപയോഗമാണ്. അച്ച്, ഈച്ച്, കണ്ണ്, ഇണ്ണ്, ഉണ്ണ്, ഇത്തരത്തിൽ. ഇതുകൊണ്ടാണ് ഈ സൂത്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഭാഷയിൽ സംസാരിക്കുന്നിടത്തൊന്നും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവഹാര ഭാഷയിൽ ഈ പ്രത്യാഹാരങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല, ഈ സംജ്ഞകളുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇത് ആവശ്യം വരുന്നത് വ്യാകരണത്തിൽ. അത് വ്യാകരണത്തിൽ എവിടെ പറയും? പ്രക്രിയാദശയിൽ. പ്രക്രിയാദശ എന്ന് പറയുന്നത് എന്താണ്? ഒരു ശബ്ദത്തെ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത്, എങ്ങനെയാണ് വിഭജിക്കുന്നത്, ആ ശബ്ദം എങ്ങനെയാണത് രൂപപ്പെട്ടു വരുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആ അവസ്ഥ അതിനാണ് പ്രക്രിയാദശ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാകരണത്തിലെ ആ പ്രക്രിയാദശയിലാണ് ഈ പറയുന്ന സാധനങ്ങളുടെ ആവശ്യം വരുന്നത്. അസം ലൗകിക ഭാഷയിലാണെങ്കിലോ അവിടെ അക്ഷരമാല മതി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നതിന് ഐ ഒന്ന് ഏറെലക്ക് ഏ പോകുന്ന ഐ യോച്ച് അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല പഠിച്ചിരുന്നു. പാണിനിക്ക് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആൾക്കാർ ഈ അക്ഷരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അവർ പഠിച്ചിരുന്നത് എന്താണ്? ആ ഇ ഓ റ് അങ്ങനെയാണ്. അത് കൂട്ടിച്ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കി, അത് കൂട്ടിച്ചേർത്ത് പദങ്ങൾ ഉണ്ടാക്കി, അവർ സംസാരിച്ചിരുന്നു. എല്ലാം നടന്നിരുന്നു. ഞാനിത് വ്യക്തമായി പറയുന്നത് എന്താണ്? കാരണം ഈ ഐ ഒണ് എന്ന് പറയുന്നത് ഡക്കയിൽ നിന്ന് വന്നാണ്, ഇപ്പോൾ പാണിനി കേട്ടാണ്, അന്ന് മുതലാണ് ഇതൊക്കെ ഉണ്ടായത്. ഇങ്ങനെയൊക്കെയുള്ള ഭ്രമം ആൾക്കാരുടെ മനസ്സിൽ വരും. അതൊന്നുമല്ല, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു തന്നെ. പിന്നെ എന്തിനിത് പറഞ്ഞു? അത് വ്യാകരണ സൂത്രങ്ങളിൽ ഇതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി. ഇതിൽ സാമാന്യമായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വ്യാകരണത്തിൽ ഈ അക്ഷര സമാമനായത്തെക്കുറിച്ചുള്ള പഠനം തന്നെ വളരെ വലുതാണ്. നമ്മളിപ്പോൾ ലഘുസിദ്ധാന്ത കൗമുദി പഠിക്കുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നു. അതിൽ ആയു എന്ന് പറയുന്ന സാമാന്യാക്ഷരങ്ങളാണ്, ബാക്കി വരുന്നത് മിശ്രാക്ഷരങ്ങൾ അല്ലെങ്കിൽ സന്ധ്യാക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾക്കാണ് ഇനി പാണിനി നമ്മൾ പഠിക്കും. ഇതിന് ഹ്രസ്വം, ദീർഘം, പ്ലുതം, ഇങ്ങനെ ഭേദമുണ്ട്. അനുനാസികം, അനനുനാസികം, ഇങ്ങനെ ഭേദമുണ്ട്. അതെല്ലാം ഇനി നമ്മൾ പഠിക്കും. അടുത്ത് വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. 14 സൂത്രങ്ങൾ ബാക്കി വരുന്ന 10 സൂത്രങ്ങളിൽ വ്യഞ്ജനം എന്താണ് നേരത്തെ പറഞ്ഞു. അന്വക് ഭവതി വ്യഞ്ജനം, സ്വരത്തെ അനുസരിച്ച് ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ. ഇതിലും നമ്മുടെ അക്ഷരമാലാക്രമം ഇങ്ങനെയല്ല. ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ. ഇത്രയാണ്. ഇതിൽ മലയാളത്തിൽ ള പ്രത്യേകം ഉച്ചരിക്കും, ഴ വേറെന്നുണ്ട്. ഇത് വേറെ ആർക്കും കിട്ടാത്ത ഒരു സാധനമാണ്. പഴം വേറെ ആര് പറഞ്ഞാലും പഴം എന്നായിപ്പോ. പുഴ, ഇത് മലയാളിയുടെ ഒരു ഭാഗ്യമാണ്. എങ്ങനെ വന്നു എന്നറിയില്ല. സംസ്കൃതത്തിലും കിട്ടിയിട്ടില്ല. പാണിനി വിചാരിച്ചിട്ടും ഇത് കിട്ടിയില്ല. ഇതിൽ അക്ഷരമാലാക്രമം മുമ്പേ ഉണ്ടായിരുന്നതാണ്. പാണിനിക്ക് മുമ്പ് ഈ അക്ഷരമാലാക്രമത്തെ പാണിനി സ്വീകരിച്ചിട്ടുണ്ട്, സൂത്രങ്ങളെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പാണിനി ഇവിടെ വേറെ ക്രമം പറഞ്ഞിരിക്കുന്നു. ക ഖ എന്നല്ല തുടങ്ങുന്നു. ഹ യ വ ഞ മ ങ ണ ന ഹ യ വ ര. നമ്മുടെ അക്ഷരമാലാക്രമമല്ല. ഝ ഭ ഘ ഢ ധ. അക്ഷരമാലാക്രമം അറിയാമായിരുന്നിട്ടും അത് പ്രചാരത്തിലുണ്ടായിരുന്നിട്ടും പാണിനി അത് വിട്ടിട്ട് ഈ പുതിയൊരു സമ്പ്രദായം സ്വീകരിച്ചതിന് നേരത്തെ പറഞ്ഞ ടെക്നിക്കിന് വേണ്ടി പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കാം. കാരണം ഹയ വരട്ടിൽ ആദ്യത്തെ ഹായും അവസാനത്തെ ഹല്ലെന്ന് പറയുന്ന സൂത്രത്തിലെ ലായും കൂടെ ചേർത്ത് പാണിനി ഹൽ എന്ന് പറഞ്ഞ വ്യഞ്ജനമെന്ന് കിട്ടും. ഒരു സൂത്രം നമ്മൾ പഠിക്കും, ഹലന്ത്യം. അവിടെ പാണിനിക്ക് ഈ പറയുന്ന വിദ്യ കയ്യിലില്ലായിരുന്നുവെങ്കിൽ ഹല് എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ എന്ത് പറയേണ്ടി വരും? ഹായ വാര ല ഞാ മാങ്ങാണ എത്ര മാത്രം കൂടും. അതിനുപകരം വ്യഞ്ജനാക്ഷരങ്ങളെ മുഴുവൻ പറയാൻ വേണ്ടി പാണിനി എന്ത് ചെയ്തു? ആദ്യത്തെ ഹായും അവസാനത്തെ ഹല്ലില്ല ലായും കൂടെ ചേർത്തിട്ട് ഹല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ പ്രത്യാഹാരത്തിൽ വ്യഞ്ജനങ്ങളെല്ലാം പറയാൻ പറ്റും. അതിൻ്റെ പേരാണ് പ്രത്യാഹാരം. പ്രത്യാഹാര സംജ്ഞ എന്ന് പറയും. ഇതുപോലെ പാണിനി 44 പ്രത്യാഹാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മൊത്തം സൂത്രത്തിൽ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ 42 കൊടുത്തിട്ടുള്ളൂ. കൂടാതെ 2 കൂടെ ഉണ്ട്. ര എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം, അത് വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. പിന്നെ ഞമ്മ്, ഞായും മായും കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യാഹാരം, രണ്ടും കൂടെ ചേർത്തിട്ട് 44 പ്രത്യാഹാരങ്ങൾ. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 33 അക്ഷരങ്ങളാണ്. പക്ഷേ പാണിനി എന്ന് പറയുന്നുണ്ട് അക്ഷരസംഖ്യ 63 അല്ലെങ്കിൽ 64 എന്ന്. ത്രിഷഷ്ടി ചതുഷ്ഷ്ടി വാ വർണ്ണ ശംഭുമതേ മതാഹ പാണിനിയ ശിക്ഷയിൽ പറയും. അപ്പോൾ 63 64 അക്ഷരങ്ങൾ എങ്ങനെ വരും? അത്രയും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കേട്ടിട്ടില്ലാത്ത അക്ഷരങ്ങളും അതിലുണ്ട്. ഇപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ ഇതിൽ പിന്നെ കുറച്ച് അക്ഷരങ്ങളുടെ ഇത് വിട്ടുപോയിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ അനുസ്വാരം ഇവിടെ പറഞ്ഞിട്ടില്ല, വിസർഗം പറഞ്ഞിട്ടില്ല, അതിനൊക്കെ ഇത് ഉൾപ്പെടുത്തി പോകണം. അതായത് ഇതിൽ ചേർക്കാത്ത അക്ഷരങ്ങളെല്ലാം പറയും അയോഗവാഹങ്ങളെന്ന് പറയും. ഇത് ചേർക്കാതെ വിട്ടുപോയ കുറെ അക്ഷരങ്ങളുണ്ട് അയോഗവാഹങ്ങൾ, അതിനെ ഇത് ഉൾപ്പെടുത്തിക്കോണമെന്നാണ് ഭാഷ്യകാലം പറഞ്ഞിരിക്കുന്നത്. അയോഗവാഹാന അകാരോപരി ശഷു ച ഉപസംഖ്യാനം. അയോഗവാഹങ്ങളായി ഇതിൽ ചേരാത്ത ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ അതിനെ അയുണിലെ ആക്കി ശേഷം, അല്ലെങ്കിൽ ശരി ശഷ സ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ചേർത്തോ, അതുകൊണ്ട് ഉപയോഗമുണ്ട്. പ്രക്രിയയിൽ അതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വ്യഞ്ജനങ്ങൾ, ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ട്. കാരണം ഈ വ്യഞ്ജനങ്ങളിൽ രണ്ട് വ്യഞ്ജനം ഇരട്ടിച്ചു വന്നിട്ടുണ്ട്. ഹ ഒരു വ്യഞ്ജന ഹ ഇരട്ടിച്ചു, ഹയവരട്ട് ഹ എന്നും അവസാനം ഹല്ലിൽ ഒരു ഹായും. അതുപോലെ തന്നെ വേറെ ഒരു വ്യഞ്ജനം ഇരട്ടിച്ചിരിക്കുന്ന ഐ ഉണ്ണിലണ്ണ് ലണ്ണിലണ്ണ് ഇത്ത് എന്നതിനാണല്ലോ പറഞ്ഞത്. ഈ സൂത്രങ്ങളിൽ അവസാനം വരുന്നതാണ് ഇത്തുകൾ, ബാക്കിയുള്ള വ്യഞ്ജനങ്ങളൊന്നും ഇത്തല്ല. അപ്പൊ അങ്ങനെ ഇത് പാണിനിക്ക് അബദ്ധം പറ്റിയാണ്, ഇത്രയും ബുദ്ധിയാളിങ്ങനെ ഒരു നിസ്സാരമായ അബദ്ധം പറ്റുമോ, പറ്റില്ലെന്നാ പറയുന്നു. അതിനൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഉപയോഗങ്ങളുണ്ട് അങ്ങനെ ഇരട്ടിച്ച് വന്നു. എന്നാൽ നമ്മൾ മുമ്പോട്ട് ഇതിനൊന്നും മനസ്സിലാക്കും. പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്, ഐ ഉണ്ണിൽ എണ്ണു വന്ന് ലണ്ണിൽ എണ്ണു വന്നു. ഇപ്പോൾ പാണിനിക്കിപ്പോൾ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കണം, ആയും ഉണ്ണയും കൂടെ ചേർത്ത് അണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാകും. അപ്പം നമുക്ക് സംശയം ഉണ്ടാകും, അണ്ണെന്ന് പറയുന്ന ആയു മൂന്നക്ഷരങ്ങളെയാണോ അതോ ലണ്ണ് വരെയുള്ള അക്ഷരങ്ങളെയാണോ, ലായും കൂടെ സ്വരങ്ങളെല്ലാം ചേർത്ത് ഹാ യാ വാ രാ ല, സംശയം വരും. അപ്പോൾ അവിടെ വിശദീകരിച്ചാലും ഇവിടെ അണ്ണെന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അതുപോലെ തന്നെ ഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം വരും. ഹയ വരട്ടല്ല ഹാ തുടങ്ങി അവസാനത്തെ ഹല്ലെന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്, 14-ാമത്തെ സൂത്രം. അതിലെല്ലാം അവരെ എടുക്കണോ അതോ അവസാനത്തെ സൂത്രം ഹല്ലെന്ന് പറയുന്ന സൂത്രത്തെ എടുക്കണോ? അവിടെയും വിശദീകരിച്ചു തരും, ഇവിടെ ഹല്ലെന്ന് പറഞ്ഞാൽ ഇന്നതാണ്. പക്ഷെ പൊതുവെ ഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഞ്ജനം എന്നെടുത്തോണം, അവസാനത്തെ ഹല്ലല്ല. സ്വരം അച്ഛന്ന് പറഞ്ഞാൽ സ്വരങ്ങളെയും, അതിൽ ഹ യാ വാ ര എന്ന് പറയുന്നതിലെ ഹ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിലെ വ്യഞ്ജനത്തമേ എടുക്കാവൂ. വ്യഞ്ജനം അതിൽ വരുന്ന സ്വരത്തെ എടുക്കാൻ പാടില്ല. നമ്മൾ ക എന്ന് പറഞ്ഞാൽ ക് പ്ലസ് ആ, ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക് പ്ലസ് ആ, കി ക് പ്ലസ് ഇ, ഒരു വ്യഞ്ജനവും ഒരു സ്വരവും ചേർത്താണ്. അതുപോലെ ഇവിടെ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ് പ്ലസ് ആ, യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പ്ലസ് ആ, വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ് പ്ലസ് ആ. നമ്മളിത് പ്രക്രിയകളിൽ ഉപയോഗിക്കുമ്പോൾ ഹ പ്ലസ് ആ എന്നുള്ളതിൽ ആയപ്പെട്ടിട്ട് ഹ് അതിന് മാത്രമേ എടുക്കാവൂ. പക്ഷേ നമ്മൾ അക്ഷരമാലയിൽ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എടുക്കണം. അക്ഷര സമാമനായത്തിൽ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക് എടുക്കാവൂ. നമ്മൾ സാധാരണ അക്ഷരമാല പഠിക്കുമ്പോൾ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുന്നത്, സ്വരത്തെയും വ്യഞ്ജനം കൂടെയും ചേർത്താണ്, അതുകൊണ്ടാണ് ക ക കി കി ഊ ഊ എന്ന് പറയുന്നത്. പക്ഷെ അക്ഷര സമാമനായത്തിൽ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വരത്തെ അങ്ങ് വിട്ട് കളയണം, ക് മാത്രമേ എടുക്കാവൂ. ഇതുകൊണ്ട് സന്ധി സമാസം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തെല്ലാം ആ വ്യഞ്ജനത്തെ മാത്രമേ, അതാണ് വ്യഞ്ജനം, മറ്റ് സ്വരമാണ്. അസ്യം സ്വരങ്ങൾ എടുക്കേണ്ടി വരുന്നിടത്തോ ആ എന്നുള്ളതിനെ മാത്രം എടുത്താൽ പോരാ. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ആവശ്യം അതിനെടുക്കണം, ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വം എടുക്കണം, ദീർഘമാണെങ്കിൽ ആ ആണെങ്കിൽ അതെടുക്കണം, പ്ലുതമാണെങ്കിൽ ഈ അല്ലെങ്കിൽ ആ മൂന്ന് മാത്രം അതിനെ എടുക്കണം, അതിനെ എടുക്കാം. ഇവിടെ ഇന്നതയാകാവുന്ന നിയമവുമില്ല, പരസ്യത്തെയോ ദീർഘത്തെയോ പ്ലുതത്തെയോ എല്ലാം എടുക്കാം. സന്ധിയും മറ്റും വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ വ്യഞ്ജനങ്ങൾ പറയുന്നിടത്ത് സ്വരത്തെ വിട്ടിട്ടേ എടുക്കാവും, അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ അക്ഷരങ്ങളെ ആദ്യം മനസ്സിലാക്കണം, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അക്ഷരങ്ങളെ നമുക്ക് അക്ഷരമാരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഇത് പറഞ്ഞിരിക്കുന്നത് പ്രത്യാഹാരങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അച്ച് അണ്ണ് തുടങ്ങിയ സംജ്ഞകളെ, ബോധകങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭാഷ പഠിച്ചവനാണ് വ്യാകരണം. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ നേരത്തെ അക്ഷരമാരിൽ നിന്ന് അക്ഷരങ്ങൾ പഠിച്ചു, ബാക്കി ശബ്ദങ്ങളും വാക്യങ്ങളുമൊക്കെ പഠിച്ചു, അവർക്ക് പിന്നെ ഇതിലൂടെ അക്ഷരം പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അക്ഷരം പഠിക്കുന്ന ഇത് ഇവിടെയായിരിക്കും തുടങ്ങും, ആ ഈ ആദ്യമായി കേൾക്കുന്ന ഇവിടെയായിരിക്കും, അങ്ങനെയല്ല. നമ്മൾ ഭാഷയെക്കുറിച്ച് പരിചയമുള്ളവർക്ക് ഇത് കൂടിയത് ഒരു എന്തിനു വേണ്ടി, വ്യാകരണം പഠിക്കുന്നതിന് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടിയല്ല. കാരണം വ്യാകരണ സൂത്രങ്ങളിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇതിനെക്കുറിച്ചുള്ള സാമാന്യമായ കാര്യങ്ങളാണ്. ഇതിൽ മറ്റു പല കാര്യങ്ങളും നമുക്കിനി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.